സദാശിവസമാരംഭാം ശങ്കരാചാര്യം ശ്രീസ്മൃതിപുരാണാഭവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം സുപ്രഭാഷ്യവൃതോ വന്ദേ ഭഗവന്തോപനത്തേശ്വരമൂർത്തേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ബ്രഹ്മസൂത്ര ശാന്തര ഭാഷ്യം അധ്യായം 1 പാദം 4 അധികരണം 6 സൂത്രം 19 വാക്യാന്വയ. ബൃഹദാരണ്യെ മൈത്രേയി ബ്രാഹ്മണെ അധീയതേ. ബൃഹദാരണ്യത്തിൽ മൈത്രേയി ബ്രാഹ്മണത്തിൽ ഇങ്ങനൊരു സന്ദർഭമുണ്ട്. നവ അരേ പത്യു കാമായ ത്യുപക്രമ്യ നവ അരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ് കാമായ സർവം പ്രിയം ഭവതി ആത്മാവ അരേ ദഷ്ടവ്യഹ ശ്രോതവ്യോ മന്ദവ്യോ നിരിധ്യാസിതവ്യോ. മൈത്രേയീ ആത്മനോവ അരേ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇദം സർവം വിജ്ഞാതം ഇതി. ഇത് നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഭാഷ്യകാരൻ അവിടെ ദീർഘമായ ഭാഷ്യം ഇതിനെഴുതി ഈ ഭാഗത്തിൽ. അവിടെ വന്ന എല്ലാ വിഷയവും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഭാഷ്യകാരൻ പറഞ്ഞു. 1, തത്വജ്ഞാനം. പിന്നെ സന്യാസം, പിന്നെ മുക്തി. ഈ 3 കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. കാരണം ഇവിടെയും ഈ മന്ദിരത്തിൽ സന്യാസത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് അവിടെ. ഇപ്പോൾ കേട്ടവർക്കെല്ലാം ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല സന്യാസത്തെക്കുറിച്ച് പക്ഷുകാരൻ. കാരണം ശ്രുതിയിൽ അങ്ങനെ അധികം അവസരങ്ങളില്ല സന്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്. അതുകൊണ്ട് കിട്ടിയ ഭാഗത്ത് ഭാഷ്യകാരൻ വിശദമായി സന്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ ഇവിടെ ഇപ്പം അതൊന്നുമല്ല. ഇവിടെ ആ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ പൂർവക്ഷം എന്താണോ, ഇവിടെ ഉപാസ്യമായിരിക്കുന്നത് ജീവാത്മാവാണ്, ജീവാത്മാവിനെ ഉപാസിക്കേണ്ടതാണ് എന്നാണ്. സിദ്ധാന്തം എന്താണ്, ഇവിടെ പരമാത്മാവ് ജ്ഞേയമാണ്. ഇതാണ് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നില്ല. കാരണം ബ്രഹ്മസൂത്രത്തിൻ്റെ താല്പര്യം മുഖ്യമായിട്ടും ശ്രുതി വാക്യങ്ങൾ ബ്രഹ്മത്തെയാണോ പ്രതിപാദിക്കുന്നത്, അതേ മറ്റെന്തെങ്കിലുമാണ്. അങ്ങനെ പ്രതിപാദിക്കുന്നിടത്ത് തന്നെ അത് ഉപാസ്യമായിട്ടാണോ ജ്ഞേയമായിട്ടാണോ, ഇതാണ് മുഖ്യമായി വരുന്നത്. അതുകൊണ്ട് ഇവിടെ ആ രീതിയിലാണ് ചർച്ച. പക്ഷെ ഇവിടെ സന്യാസത്തിൻ്റെ ഒരു വലിയ സന്ദർഭമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ തുടങ്ങുന്നത്. അവരെ പതിവുക്കാമായ ഇതിൻ്റെ അമുഖമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. മൈത്രിയോട് പറയുന്നു, മൈത്രിയ്ക്ക് തൻ്റെ സമ്പത്തിനെ രണ്ടുപേർക്കുമായിട്ട് വിഭജിക്കുമ്പോൾ മൈത്രി ചോദിക്കുന്നു, ഇത് അമൃതത്വത്തിന് ഉപകരിക്കുമോ? ഇല്ല, അമൃതത്വത്തിന് ഉപകരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നവാരി പത്യുക്കമായ ഇതിപക്രമ്യ ഓരോന്നും പറയുന്നു. അതിൻ്റെ താല്പര്യം എന്താണ്? ഒരു ജീവൻ ഏതെങ്കിലും ഒന്നിനെ തനിക്ക് പ്രിയമുള്ളതായി കരുതുന്നത് അതിനോടുള്ള പ്രിയം കൊണ്ടല്ല. എന്തായാലും ശരി, അത് മുക്തി പര്യന്തമുള്ള സർവത്തിനും ബാധകമാണ്. പിന്നെയോ, തന്നോടുള്ള പ്രിയം കൊണ്ടാണ്. ഇതാണ് അവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നീ എന്നെ സ്നേഹിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിനക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഭാര്യ എന്നുള്ളതിലേക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ആത്മസുഖത്തിനായിട്ടാണ് സർവപ്രവർത്തികളും. ഇത് അദ്വൈതത്തിൻ്റെ മാത്രമല്ല, ആധ്യാത്മികതയുടെ ഏത് തരത്തിലുള്ള ആധ്യാത്മികതയായാലും ശരി, അതിൻ്റെ അടിസ്ഥാന തത്വമാണ്. ത്യാഗം പോലും ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ്. നവാരെ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി, ഒന്നിൻ്റെയും ഒന്നിനോടുമുള്ള കാമം, ഇഷ്ടം, പ്രിയം അതുകൊണ്ടല്ല ഒന്നും പ്രിയമായിരിക്കുന്നതിന് വേണ്ടി സർവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എടുക്കണം. പിന്നെയോ, ആത്മനസ്തു കാമായ തന്നോടുള്ള കാമം, ഇഷ്ടം, പ്രിയം അതുകൊണ്ട് ബാക്കി സർവവും തനിക്ക് പ്രിയമായിരിക്കുന്നു. അപ്പോൾ ഇത് ഒരാൾക്കുള്ള നിയമമല്ല, ജഗത്തിൻ്റെ നിയമമാണ്, സർവജീവന്മാരെയും സംബന്ധിച്ചുള്ള നിയമമാണ്. അപ്പോൾ സർവരും സർവർക്കും പ്രിയമായിരിക്കുന്ന ആ സ്വരൂപം ആത്മാ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിരിധ്യാസിതവ്യോ എന്ന് അങ്ങനെയുള്ള ആത്മാന്ന് വെച്ചാൽ തൻ്റെ സ്വരൂപം, താൻ തൻ്റെ സ്വരൂപമൊന്നോ താനൊന്നോ എല്ലാം പറഞ്ഞാൽ ഒന്ന് തന്നെ. താൻ തന്നെയാണ് ശ്രവണ മനന നിധിധ്യാസന രൂപത്തിൽ സാക്ഷാത്കരിക്കേണ്ടത്. രണ്ടു തരത്തിൽ പറയും, ഒന്ന് ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ സാക്ഷാത്കരിക്കേണ്ടത്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ശ്രവണ മനന നിധ്യാസന രൂപത്തിൽ സാക്ഷാത്കരിക്കേണ്ടത്, രണ്ടു തരത്തിലും പറയും. ശ്രവണ മനന നിധ്യാസനങ്ങളെല്ലാം അതിൻ്റെ സാക്ഷാത്കാരമാണ് സംഭവിക്കുന്നത്. സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ വേറെ ഭാവനയിലേക്കൊന്നും പോകണ്ട, ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള സമ്യക് ബോധം, അതാണ് സാക്ഷാത്കാരം. അപ്പം തന്നെക്കുറിച്ചുള്ള സമ്യക്കായിട്ടുള്ള ബോധം, യഥാവത് ഉള്ള ബോധം, അത് ശ്രവണത്തിലും സംഭവിക്കണം, മനനത്തിലും സംഭവിക്കണം, നിധ്യാസനത്തിന് സംഭവിക്കുന്നു. മൈത്രേയി, എന്തുകൊണ്ട് അതങ്ങനെ പറയുന്നു? കാരണം തനിക്ക് ഏറ്റവും പ്രിയം ആയിരിക്കുന്ന താനാണ്. അപ്പോൾ തന്നെയാണല്ലോ അറിയേണ്ടത്. ആത്മനോവാരി ദർശനേന ശ്രവണേന വിമത്യ വിജ്ഞാനേന, തൻ്റെ ദർശനത്തിലൂടെ, ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ, വിജ്ഞാനത്തിലൂടെ ആത്മദർശനത്തിലൂടെ, ആത്മദർശനം എങ്ങനെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ശ്രവണം മനനം നിധ്യാസനം തുടങ്ങുന്നത്. കാരണം ആത്മദർശനം എന്ന് പറഞ്ഞാൽ പോരല്ലോ, ആത്മദർശനം എന്ന് പറയുമ്പോൾ ആത്മദർശനത്തിൻ്റെ ഉപായം കൂടെ പറയണം. എങ്ങനെ അത് സാധ്യമാകും? അപ്പൊ ആത്മദർശനത്തിന്റെ ഉപായമായി ശ്രവണം, മനനം, വിജ്ഞാനം ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ നിർദ്ദേശിച്ചു. അങ്ങനെ ഇതം സർവം വിദിതം, അങ്ങനെ ഇതെല്ലാം, അതായത് ഇതം സർവം എന്തുകൊണ്ട് പറഞ്ഞു? തുടക്കത്തിൽ അതാ പറഞ്ഞത്. കാരണം ജീവന് ഓരോ ജീവനും ഓരോന്ന് പ്രിയമായിരിക്കുന്നു. ചിലർക്ക് നന്മ പ്രിയമായിരിക്കും, ചിലർക്ക് തിന്മ പ്രിയമായിരിക്കുന്നു. എന്തായാലും ഓരോ ജീവനും ഓരോന്ന് പ്രിയമായിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തിൽ സർവവും പ്രിയമാണ് ജീവന്മാർക്ക്. നല്ലതേ പ്രിയമാകുന്നൊന്നുമില്ല, അതാണ് സർവം. സർവവും പ്രിയമായിരിക്കുന്നു. അത് വ്യക്തിഭേദമനുസരിച്ച്, ജീവഭേദമനുസരിച്ച്. അങ്ങനെ സർവവും പ്രിയമായിരിക്കുന്നതിന് കാരണം തന്നോടുള്ള പ്രിയമാണ്. അതുകൊണ്ട് ആ സർവപ്രിയത്തെയും ഗ്രഹിക്കുന്നതിന് തന്നെ അറിഞ്ഞാൽ മതി. അത് സർവവും സർവപ്രിയത്തിൻ്റെയും രഹസ്യം അറിയാൻ കഴിയും. അവിടെ മുഖ്യം താനാണെങ്കിൽ, തന്നോടുള്ള പ്രിയമാണെങ്കിൽ, അതിനെ ഗ്രഹിക്കാതെ മറ്റുള്ളതിനോട് പ്രിയം വെച്ച് പുലർത്തുന്നതിന് അർത്ഥമില്ല. എന്തുവരും? അവിടെയാണ് ത്യാഗം വരുന്നത്. സന്യാസം വരുന്നതാണ്. ഇവിടെ ഭാഷകാരൻ ഇതിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുമ്പോൾ ആശ്രമ സന്യാസത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയും. ബലധാരണയത്തിൽ അവിടെയാണ് ഭാഷകാരൻ പറയുന്നത്, ഒന്ന് ജ്ഞാനം, സന്യാസ ലക്ഷണം എന്ന് പറയുന്ന ആ സന്യാസം, അത് തന്നെ മുഖ്യം. ജ്ഞാനം തന്നെ സന്യാസം, ജ്ഞാനത്തിനപ്പുറം പ്രത്യേകിച്ചൊരു സന്യാസമുണ്ട്. ശ്രവണ മനന വിജ്ഞാനത്തിലൂടെ ആ ദൃഢത വന്നു കഴിഞ്ഞാൽ അത് തന്നെ സന്യാസം. വേറിട്ട് പിന്നെ ഒരു സന്യാസം പറയുന്നില്ല പ്രധാനമായിട്ട്. പക്ഷെ അവിടെ ഒന്നുകൂടി പറയുന്നുണ്ട് ഭാഷകാരൻ, മുമുക്ഷുവിനും സന്യാസമൊക്കെ ജിജ്ഞാസുവിനും. മുമുക്ഷു എന്നുള്ള പറയുന്നത് ജിജ്ഞാസു, അറിഞ്ഞവനല്ല എന്നാൽ ഒന്നും അറിയാത്തവനുമല്ല ജിജ്ഞാസു എന്ന് പറയും. ഒന്നും അറിയാത്തവൻ എന്തിനാ സന്യാസത്തിന് പോകും? ഒന്നും അറിയാത്തവൻ സന്യാസത്തെക്കുറിച്ചും അറിയത്തില്ല, അപ്പം അവൻ പിന്നെ സന്യാസത്തിന് പോകത്തില്ല. ഏറെക്കുറെയൊക്കെ അറിഞ്ഞു. അപ്പോൾ ആ അറിവിൻ്റെ നിറവിന് വേണ്ടി, പൂർണ്ണതയ്ക്ക് വേണ്ടി അപ്പോൾ അവൻ ജിജ്ഞാസു എന്നെ അവനെ വിളിക്കാൻ പറ്റും, പൂർണ്ണമായി. അങ്ങനെയുള്ളൊരു ജിജ്ഞാസുവിനുമാകാം സന്യാസം, അതും അവിടെ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഭാഷകാരൻ്റെ സാധാരണ രീതി അനുസരിച്ച് പറയാം, അവിടെ ബ്രാഹ്മണനെ സന്യാസമാകാവൂ. വൈശ്യക്ഷത്രിയോഹോ ന സന്യാസ പ്രതിപത്തി അവിടെ പറയും. വൈശ്യക്ഷത്രിയന്മാർക്ക് സന്യാസം അങ്ങനെ വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നുണ്ട്, ഇപ്പം അങ്ങനെ ആയാലോ. മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും ആ ഒരു സന്ദർഭത്തിൽ അവിടെ അംഗീകരിക്കുന്നുണ്ട്, പൂർണ്ണ മനസ്സോടെയല്ല. പൂർണ്ണ മനസ്സോടെ ആണെങ്കിൽ ബ്രാഹ്മണന് മാത്രമേ സന്യാസം എന്ന് അവിടെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ജ്ഞാനസന്യാസം, ആശ്രമസന്യാസം ഇതെല്ലാം അവിടെ ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ട്? ഇവിടെ ഈ തത്വത്തൊക്കെ അറിഞ്ഞതിന് ശേഷം പലതും പറയുന്നത് മമുക്ഷുവിൻ്റെ സന്യാസം തന്നെ പോട്ടെ, മുക്തന്റെ സന്യാസം പോലും പലരും അംഗീകരിക്കുന്നില്ല. അവിടെ ഇതിന്റെ അവസാന ഭാഗം പറയുന്നുണ്ട് സന്യാസത്തെ കുറിച്ച്. ഇവിടെ വരുന്നില്ല ജഹാര ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അല്ലാതെ മനസ്സുകൊണ്ടുള്ള സന്യാസമല്ല വരും പറയുന്നതാണ്. ത്യജിച്ചിട്ട് ഭുജിക്കുക എന്നൊക്കെ പറയും. മനസ്സിൽ ത്യാഗബുദ്ധി ഉണ്ടായാൽ മതി, അല്ലാതെ ബാഹ്യമായൊരു സന്യാസത്തിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ കുടുംബം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, ഭാര്യയും മക്കളെയൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അത്തരം സന്യാസത്തെ കുറിച്ചല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, അങ്ങനെ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. പക്ഷെ ഇവിടെ ശ്രുതി അതല്ല പറയുന്നു. ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്നത് യാജ്ഞവൽക്കൻ കുടുംബത്തെ ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ്, ഭാര്യമാരെ ഉപേക്ഷിച്ചു സന്യാസം. അതും അറിഞ്ഞതിന് ശേഷം, അറിഞ്ഞതുകൊണ്ടാണല്ലോ ഭാര്യ ഉപദേശിക്കുന്നത്, അറിയാതെ ഉപദേശിക്കാൻ പറ്റത്തില്ല. അമൃതത്വത്തെക്കുറിച്ച്, അമൃതത്വത്തിന് എന്താണ് ഉപായം എന്ന് ചോദിക്കുമ്പോൾ അമൃതത്വത്തെക്കുറിച്ച് ഉപദേശിക്കുന്നു, അപ്പോൾ അറിഞ്ഞിട്ടാണ്. അങ്ങനെ അറിഞ്ഞിട്ട് ഉപദേശിക്കുമ്പോൾ അറിവില്ലാത്തതുകൊണ്ട് സന്യസിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അറിഞ്ഞതുകൊണ്ട് സന്യസിച്ചില്ല എന്നും പറയാനും പറ്റില്ല. ഇത് അറിയുകയും ചെയ്തു ബാഹ്യമായി തന്നെ ത്യജിക്കുകയും ചെയ്യുന്നു, രണ്ടും സംഭവിച്ചു. അങ്ങനെ ബാഹ്യമായ ത്യാഗം വരുന്നിടത്താണ് ആശ്രമ സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് സന്യാസാശ്രമം, ഉത്തമാശ്രമം, അതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെയും വ്യാഖ്യാതാക്കൾ പറയും അക്കാര്യത്തിൽ, ഉത്തമാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അത് ഉത്തമാശ്രമം എന്നുകൊണ്ട് പറയുന്നു, അവിടെ ബാഹ്യമായ ത്യാഗം ഉള്ളതുകൊണ്ട്. ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയിലാണെങ്കിൽ എല്ലാം ഉത്തമം തന്നെ, പക്ഷെ ബാഹ്യത്യാഗത്തിൻ്റെ ദൃഷ്ടി നോക്കുമ്പോൾ അവിടെ അതായത് താൻ ഇന്നതാണെന്നറിയുക, അത് ശ്രേഷ്ഠമാണ് അങ്ങനെ അറിയുന്നത്. അങ്ങനെ അറിയുന്നത് ഒരുവന്റെ മഹത്വമാണ്, അത് സംശയമില്ല. പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ട് ത്യജിക്കുന്നതിന് ബലം കൂടെ വേണം, ബലമില്ലാത്തവനത് പറ്റത്തില്ല. അത് അത്യാഗം എന്ന് പറയുന്നത് ആത്മബലമുള്ളവനെ പറ്റും, അതൊരു വിശേഷപ്പെട്ട കാര്യമാണ്, അതില്ലാത്തവനത് കഴിയത്തില്ല ത്യജിക്കുന്നതിന്. അപ്പോൾ യാജ്ഞവൽക്കനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബലം കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ യാജ്ഞവൽക്കനും പറയാമല്ലോ ഞാൻ ജ്ഞാനിയാണ്, ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും അത് പറയുന്നത് അങ്ങനെ ത്യജിക്കുന്നതിനുള്ള ബലമില്ലാത്തവരാണ്, ത്യാഗത്തിനുള്ള ബലം ഇല്ലാത്തവരാണ്, മാനസികമായൊരു ബലം. അപ്പം അതുള്ളത് കൊണ്ട് അതങ്ങനെ, അതുകൊണ്ട് അതാണ് വാസ്തവത്തിൽ ഭാഷ്യക്കാരൻ്റെ ഏറ്റവും വലിയ ആയി. ഇന്നും ആ സന്യാസം നിലനിൽക്കുന്ന ഈ ഒരൊറ്റ കാരണത്താലാണ്. അങ്ങനെ പ്രാമാണികമായ ഒന്നില്ലെങ്കിൽ സന്യാസം എന്ന് പറഞ്ഞാൽ അത് വെറും വട്ടന്മാരുടെ ഒരു ഇടപാടായി മാറിയാണ്. അവന് കെറുക്കാണെന്ന് പറയും, ചെറിയ കെറുക്കുണ്ട്, അതുകൊണ്ട് ഉപേക്ഷിച്ചു പോയെന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആത്മബോധത്തെ ഉപദേശിച്ചിട്ട് ആത്മബലം കൊണ്ട് ത്യജിച്ചു. അതുകൊണ്ടാണ് അതിന്നും ഉത്തമമായ ആദർശമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉള്ളവന് മാത്രമേ ഈ സന്യാസത്തിൻ്റെ വിശേഷത മനസ്സിലാകത്തുള്ളൂ. ത്യാഗത്തിന്റെ. അല്ലാതെ ഒരുവൻ സന്യസിച്ചു തന്നെ ഇരിക്കട്ടെ, ആശ്രമത്തെ സന്യാസ ആശ്രമത്തെ തന്നെ സ്വീകരിച്ചാൽ അവന് ഈ ത്യാഗത്തിന്റെ മഹത്വം മനസ്സിലാകത്തില്ല. അല്ലാതെ എന്ന് വെച്ചാൽ ഈ ചെറിയ വട്ടുകൊണ്ട് സന്യസിച്ചവർ അവർക്ക് സന്യാസത്തിന്റെ സന്യാസാശ്രമത്തിന്റെ മഹത്വം അവർക്ക് മനസ്സിലാകത്തില്ല. അവർ എന്താണോ അവർ കരുതുന്നത്, ഇതിനൊരു അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ബലം ആവശ്യമില്ല, ആത്മബലം ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ ഇവരെ വഴിയില്ല ജീവിതത്തിൽ. ഉത്തമ ആശ്രമമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. എന്താണ് അന്ത്യശരണമാണ് സന്യാസം, വേറെ വഴിയില്ല. അപ്പൊ അവർ സന്യസിക്കുന്നു, ഒരിക്കലും ആ സന്യാസത്തിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ ലോകത്ത് കാണുന്ന കാര്യമാണ് പറയുന്നു. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, ആ ബലം കൊണ്ട് സന്യസിച്ചാണ് ഉത്തമമായ ആശ്രമത്തെ സ്വീകരിച്ചു. അത് ഉത്തമമെന്ന് ഭാഷകാരൻ തന്നെ പറയും. ഇവിടെ അത് ലോകത്തിലൊന്നും അത് ഉത്തമം തന്നെ വരും. ഗാർഹസ്ഥ്യാശ്രമാത് ഉത്തമം ആശ്രമം എന്ന് പറയുന്നു. ഗാർഹസ്ഥ്യാശ്രമത്തിൽ നിന്ന് ഉത്തമമായ ആശ്രമത്തെ സ്വീകരിച്ചു. അത് അതിപ്പോയി ചാടിപ്പോകുന്നവരെ കുറിച്ച് പറയുന്നു. അങ്ങനെ അതി ചാടിപ്പോകുന്നവരുണ്ട്. ഇനി അത്തരമൊരു ആശ്രമം ഒരു പ്രലോഭനമായി കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നവരുണ്ട്. അതുമല്ല ഇവിടെ പറയുന്നു. അങ്ങനെ ഒരു സന്യാസാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കൂടുതൽ അംഗീകാരവും മാന്യതയും എല്ലാം കിട്ടും, കൂടുതൽ സൗകര്യങ്ങൾ കിട്ടും. എന്തിന്? നല്ല ഭക്ഷണം കിട്ടും. ഇതൊക്കെ കരുതി അതിന് പോകുന്നവരുണ്ട്. അതുമല്ല ഇവിടെ പറയുന്നു. ആത്മബലം കൊണ്ടുള്ള സന്യാസം. ഇത് ബൃഹദാരണ്യത്തിൽ ഭാഷ്യകാരൻ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടും ഇവിടെ ഇത് ഉപയോഗം ആവശ്യമുള്ളത് കൊണ്ടുമാണ് ഞാനിത് പറയുന്നത്. അല്ല ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് എവിടെ പറയാനോ? ഈ ചരക്ക് വിൽക്കാനൊരു സ്ഥലം വേണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ വ്യാഖ്യാതാക്കൾ ഭാഷ്യകാരൻ പറഞ്ഞില്ലെങ്കിലും മറ്റ് വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മഹത്വത്തെ ഇവിടെ നിന്നാണ് ഭാഷ്യകാരൻ അത് കിട്ടിയത്. അതുകൊണ്ടാണ് ഇന്നും അങ്ങനെ ഒരു സമ്പ്രദായം. അതിനെ അറിഞ്ഞ് അത് സ്വീകരിക്കുന്നവർക്ക്, അത്ര ഉത്തമ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പ്രമാണമായിരിക്കുന്നത് ഇതാണ്. പിന്നെ അവിടെ ചർച്ച ചെയ്യുന്ന ജ്ഞാനത്തെ കുറിച്ചാണ്. അവിടെ ഭാഷ്യകാലം പറയുന്നുണ്ട് ജ്ഞാനം അത് ദേശകാല നിമിത്തത്തെ ഒന്നും അപേക്ഷിക്കുന്നതെന്നല്ല. ആ ഒരു വിഷയമാണ് അവിടെ പ്രധാനമായിട്ട് വിശേഷിച്ച് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടത് കർത്തൃതന്ത്രമല്ല, ഒരു കർത്താവിൻ്റെ ഇച്ഛയ്ക്ക് വിധേയമായി ചെയ്യുന്ന കാര്യങ്ങളല്ല, അത് വസ്തുതന്ത്രമാണ്. വസ്തുതന്ത്രമായിരിക്കും, അത് ഉപാസനയെ പോലെയല്ല. അത് ദേശകാല നിമിത്തങ്ങളെ അപേക്ഷിക്കുന്ന ഒന്നല്ല. മറ്റ് സാധനങ്ങളെല്ലാം അതെന്തായാലും ശരി, അത് ദേശകാല നിമിത്തങ്ങളെയൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. ജ്ഞാനം മാത്രം അതിനെ അപേക്ഷിക്കുന്നു. ആധ്യാത്മിക ജീവിതത്തിലുള്ള സാധനങ്ങളെല്ലാം ദേശകാല നിമിത്തങ്ങളെയൊക്കെ അപേക്ഷിക്കും. കാരണം ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ അദ്വൈത ജ്ഞാനം മാത്രം ഉണ്ടല്ലോ, ഉപാസനകളും മറ്റ് കർമാനുഷ്ഠാനങ്ങളും എല്ലാം. അതിനെല്ലാം ദേശകാല നിമിത്തങ്ങളെല്ലാം വേണം, അവസ്ഥ എല്ലാം ആശ്രയിക്കും. പക്ഷെ തത്വജ്ഞാനം അതല്ല, അതിൻ്റെ വിശേഷതയായിട്ടെടുത്ത് കാണിക്കുന്നു. അങ്ങനെ ദേശകാല നിമിത്തങ്ങളെയൊന്നും അപേക്ഷിക്കാത്ത ആ തത്വജ്ഞാനം ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഭാഷകാരം പറയുന്നത് അവൻ ഉത്തമമായ ആശ്രമത്തിലേക്ക് ത്യാഗത്തിലൂടെ പ്രവേശിക്കുന്നു എന്നാണ്. അതുവരെ ഒരാൾ എത്തിയില്ലെങ്കിലും അവൻ ജിജ്ഞാസുവാണെങ്കിലും അവന് ത്യാഗ ദ്വാരാ ഉത്തമാശ്രമത്തിലേക്ക് പ്രവേശിക്കാം. അതവിടെ പറയുന്നുണ്ട്. പിന്നെ സന്യാസം അന്നും ഇന്നും അത് നമ്മൾ പലവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അന്നും ഇന്നും തമ്മിൽ കാലം മാറിപ്പോയി, സന്യാസവും മാറിപ്പോയി. അത്തരൊരു ആദർശത്തെ ഇന്ന് അതേപടി സ്വീകരിക്കാൻ ആർക്കും സാധ്യമല്ല. അത് മറ്റൊരു കാര്യം. ഇവിടെ സന്യാസത്തിനെ കുറിച്ച് പറയുന്നത് തനിക്കേറ്റവും പ്രിയമായിരിക്കുന്നത് താനാണ്, മറ്റൊന്നുമല്ല. ഇവിടെ ഭാഷകാരൻ സന്യാസത്തിലേക്ക് എത്തുന്നതിനൊരു പ്രധാനമായ കാര്യം ഈ തത്വമാണ്. താൻ എല്ലാത്തിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, തനിക്ക് പ്രിയമായ ഒരുപാട് വസ്തുക്കളുണ്ട്. പക്ഷെ അതെല്ലാം എന്താണ്, അതിനെല്ലാം താൻ ഇഷ്ടപ്പെടുന്നത് തന്നോടുള്ള പ്രിയം കൊണ്ടാണ്. അപ്പോൾ തന്നെ സംബന്ധിച്ച് ഏറ്റവും മുഖ്യമായിരിക്കുന്നത് തന്നോടുള്ള പ്രിയമാണെങ്കിൽ, താനാണ് തനിക്ക് മുഖ്യമെങ്കിൽ, മറ്റുള്ളതാണ് തനിക്ക് പ്രിയമെന്ന് താൻ കരുതുന്ന ഒരു ഭ്രമമാണ്, ഒരു ഭ്രാന്തിയാണ്. മറ്റൊന്നിനോടും പ്രിയം വേണ്ട, പിന്നെയോ, അതെല്ലാം ത്യജിക്കുക. അതാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാന തത്വമായി ഭാഷ്യകാരൻ ഇവിടെ എടുത്ത് കാണിക്കുന്നു. എന്തൊക്കെ താൻ പ്രിയം എന്ന് കരുതുന്നു അതിനൊക്കെ അത് തന്നെ യാജ്ഞവൽക്കൻ പ്രായോഗികമായി ചെയ്തു കാണിച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു രണ്ട് ഭാര്യമാർ. അവരോട് തന്നെ പറയുകയാണ്, നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരായത് എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പം മുഖ്യമായ പ്രിയം എന്നിലായിരിക്കുന്നു. അത് തിരിച്ചറിയുമ്പോൾ നിങ്ങളോടുള്ള പ്രിയം ഗൗണമായ പ്രിയമാണ്. അപ്പോൾ ലോകത്തിൽ സാധനം നടക്കുന്നതാണ്, മുഖ്യമായതിനു വേണ്ടി ഗൗണമായതിനെ ത്യജിക്കുക. മുഖ്യമായ പ്രിയം എന്നിലാണെങ്കിൽ പിന്നെ എന്തിനാ ഈ പിത്ത പുത്ര മിത്രാദികളെ പ്രിയത്തെ വച്ച് പുലർത്തുന്നത്? അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുന്നു. പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? അമൃതത്വം, അതാണ് ഇതിൻ്റെ പ്രയോജനം. മറ്റ് പ്രിയം കൊണ്ടെന്താ സംഭവിക്കുന്ന ബന്ധനം? അതാണ് അടുത്ത മുക്തിയെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്തത്. പറഞ്ഞല്ലോ, ജ്ഞാനം സന്യാസം മുക്തി. ഇങ്ങനെ ആത്മബലം കൊണ്ട് ത്യാഗത്തെ സ്വീകരിച്ചിരിക്കുന്ന എന്തിനു വേണ്ടി? മുക്തിക്ക് വേണ്ടി. ഇതിൽ നിന്നെല്ലാം മുക്തി വേണം. അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഈ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രായോഗികമായ ഉപായമായി ശ്രുതി നിർദ്ദേശിച്ചത് ത്യാഗത്തെ തന്നെ, ത്യാഗരൂപത്തിലുള്ള ആശ്രമം. അവിടെ പിന്നെ ഭാഷകാർ ചർച്ച ചെയ്യുന്നുണ്ട്, ആ സന്യാസം ഇങ്ങനെ ക്രമമായിട്ടാണോ അതോ നേരിട്ടാണോ, ബ്രഹ്മചര്യത്തിൽ നിന്നാണോ അതോ ക്രമമായിട്ടാണോ, എങ്ങനെയൊക്കെ ആകാം, അതെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. ഏതാണ് അതിന് ശ്രേഷ്ഠം, അതിപ്പോൾ ഇവിടെ വീണ്ടും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ തൻ്റെ പ്രിയത്തിന് വേണ്ടി സർവത്തെയും ത്യജിക്കുക, സന്യാസം, അത് ഒരു പ്രധാന കാര്യമായി ഈ സന്ദർഭത്തിൽ ശ്രുതി നിർദ്ദേശിച്ചു. ഭാഷ്യകാരൻ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നത്, സന്യാസം എന്ന് പറയുമ്പോൾ അത് സർവകർമ്മത്യാഗമാണ്. അവിടെ സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഷ്യകാരൻ എടുത്തു പറയുന്നുണ്ട് അത് വൈദികമായ കർമ്മത്യാഗം. അത് വൈദികമായ കർമ്മത്യാഗം എന്ന് പറയുന്നതിന് അവിടെ ഒരു ഹേതു പ്രധാനമായി പറയുന്നത് ഭാഷ്യകാരൻ സന്യാസം നിർദ്ദേശിക്കുന്നത് മുഖ്യമായി പ്രധാനമായി ബ്രാഹ്മണനാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ബ്രാഹ്മണന്റെ കർമ്മം അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് വൈദിക കർമ്മ അനുഷ്ഠാനമാണ്. കൃഷിയും വാണിജ്യവും യുദ്ധമൊന്നുമല്ല. പിന്നെ പറയുന്നുണ്ട് വൈശ്യ ക്ഷത്രിയോഹോ ന സന്യാസ പ്രതിപത്തി. വൈശ്യ ക്ഷത്രിയന്മാർക്ക് സന്യാസപ്രാപ്തി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റ് കർമ്മങ്ങളുടെ ത്യാഗം സന്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നേയില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഭാഷ്യകാരൻ വൈദിക കർമ്മത്യാഗമാണ് സന്യാസം? ഇന്നത്തെ നമ്മുടെ ചുറ്റുപാട് നിന്നുകൊണ്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഭാഷ്യകാരൻ പറയുന്നതെല്ലാം വൈദികനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്, ഇന്നത്തെ മനുഷ്യനെ മനസ്സിൽ വെച്ചുകൊണ്ടല്ല. അപ്പൊ അന്നങ്ങനെ ഇന്നെങ്ങനെയെന്ന് വെച്ചാൽ ഇന്നത്തെ വഴി നമ്മൾ കണ്ടുപിടിക്കും എന്താണ് വേണ്ടത്. അത് ഇന്നത്തെ ആചാര്യന്മാരെ നിർദ്ദേശിക്കുന്ന നമ്മൾ സ്വീകരിക്കുന്നു. അപ്പൊ അന്ന് സന്യാസത്തിന് അധികാരി, മുഖ്യമായ അധികാരി ബ്രാഹ്മണനാണെങ്കിൽ ആ ബ്രാഹ്മണധർമ്മത്തെയാണ് ത്യജിക്കേണ്ടത്. ആ ബ്രാഹ്മണധർമ്മം എന്താണ്? അത് വൈദിക ധർമാനുഷ്ഠാനമാണ്. അപ്പൊ കൃഷിയും വാണിജ്യവും മറ്റും സന്യാസത്തിന്റെ ഭാഗമായി ഒന്നും വരുന്നില്ല, ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നമേ അവിടെ ഉദിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ അത് വളരെ ഒരു സങ്കുചിതമായ ഒരു കാര്യമാണ്. ഒരു വിഭാഗത്തിന് അവരുടെ ധർമ്മത്തെ ത്യജിക്കുക, അത് സന്യാസം എന്ന് പറയും. അത് കാലഘട്ടത്തിന്റെ സവിശേഷത. ഇന്ന് നമ്മൾ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അതങ്ങനെ. പിന്നീട് അതിന് മാറ്റം വന്നു. ഭാഷ്യകാരൻ സർവകർമ്മത്യാഗം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഈ സർവകർമ്മം എന്ന് പറയുമ്പം നമ്മൾ ഭാവനയിൽ കാണുന്നൊന്നുമില്ല. കാമ്യം, നിഷിദ്ധം, നിത്യം, നൈമിത്തികം, ഇതും ബ്രാഹ്മണകർമ്മമാണ്. അതാണ് സർവം എന്ന് പറയുന്നത്. അല്ല, ഉദ്യോഗം രാജിവെക്കുന്നതല്ല. അതൊന്നും അന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. അതല്ല, ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല. വീട്ടിൽ നിന്ന് ഓടി ആശ്രമത്തിൽ പോകുന്നതോ ആശ്രമത്തിൽ നിന്നോടി കാട്ടി പോകുന്നതോ ഒന്നുമല്ല. ഇപ്പൊ ചില പുതിയ സന്യാസം വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നോടി ആശ്രമത്തിൽ വരിക, ആശ്രമത്തിൽ നിന്നോടി വേറെ വീട്ടിൽ പോവുക, അങ്ങനൊരു സന്യാസമുണ്ട്. അതൊന്നുമല്ല, അതൊക്കെ വ്യക്തികളുടെ ഗുണദോഷങ്ങൾ. അതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഭാഷകാരൻ പറഞ്ഞ അതുകൊണ്ടാണ് അത് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സന്യാസം സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ, കാലം കൊണ്ട് ഇതിലൊക്കെ ഒരുപാട് മാറ്റം വന്നു ക്രമേണ. ഇന്ന് ശങ്കരാചാര്യരുടെ പരമ്പരയിലോ അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ പേരിലോ സന്യസിച്ചിരിക്കുന്ന ഒട്ടും മുക്കാൽ പേർക്ക് എങ്ങനെ ഈ സന്യാസം വന്നു എന്നോ എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം ഒന്നും അറിയത്തില്ല. ഒന്നും അറിയാതെയാണൊക്കെ ചെയ്യുന്നത്. ഇന്ന് പലർക്കും സന്യാസം എന്ന് പറയുന്നത് വലിയൊരു അഭിലാഷമാണ്. ലോട്ടറി അടിക്കാൻ ലോട്ടറി എടുത്ത് വെച്ചിട്ട് കാത്തിരിക്കുന്നവരെ പോലെയാണ് പലരും സന്യാസം കാത്തിരിക്കുന്നത്, വലിയൊരു ആഗ്രഹമായിട്ട്. ആഗ്രഹിച്ചോട്ടെ, ഞാനത് അത് നിന്ദിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. വ്യത്യാസത്തെ പറയുകയാണ്. നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അത് എന്തിനെങ്കിലും ആരെയെങ്കിലും നിന്ദിക്കുന്നതായിട്ട് തോന്നരുത്. അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ വിശകലനം ചെയ്യുന്നു, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഒരാൾക്ക് ഈ ലോകത്ത് എന്തിനെ ആഗ്രഹിക്കുക? സന്യാസത്തെ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുക അത് മറ്റൊരാൾ അത് ഇടപെടേണ്ട കാര്യമുണ്ട്. പറയുകയാണ് എന്താണ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയുള്ള വൈദിക ധർമ്മത്തെ ഉപേക്ഷിക്കുന്നതാണ് സർവ ധർമ്മസന്യാസം, കർമ്മസന്യാസം. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത്, ഭാഷ്യകാരന്റെ കാഴ്ചപ്പാടിൽ ക്ഷത്രിയന്റെ ധർമ്മത്തെ ത്യജിക്കാൻ ഒക്കത്തില്ല, ക്ഷത്രിയൻ അതിനുള്ള അധികാരമില്ല. അർജുനോട് പറഞ്ഞ് നീ സന്യസിക്കണ്ട, ഉപേക്ഷിക്കണ്ട, ഉത്തമ ആശ്രമത്തെ നിനക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതൊന്ന്. പിന്നെ ഒരു വ്യക്തിയുടെ ആന്തരികമായ ഗുണങ്ങൾ മറ്റൊന്ന്. അത് പക്ഷെ ഇന്ന വർണ്ണത്തിൽപ്പെട്ടവനെ ഗുണമുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏത് വർണ്ണത്തിൽപ്പെട്ടവന് ഏത് ഗുണവും ഉണ്ടാകാം, ആർക്ക് സന്യസിക്കാം? ലോകം അതിന് ദൃഷ്ടാന്തവുമാണ്. അവിടെ അങ്ങനെയുള്ള ത്യാഗികൾ എല്ലാം പ്രത്യേകിച്ച് ഒരു വർണ്ണത്തിൽ നിന്നല്ല സംഭവിച്ചിട്ടുള്ളത്, എന്തിന് ശ്രുതി പോലും. എന്നാലും ഭാഷകാരനെല്ലാം ഈ വൈദിക കർമ്മധർമ്മങ്ങളോട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് ബ്രാഹ്മണ വർണ്ണത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണ ധർമ്മത്തിന് വർണ്ണത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തു. അതാണ് അന്ന് ചർച്ച ചെയ്തത്. ഇന്ന് വരുമ്പോൾ അതല്ല. ഇന്നത്തെ സന്യാസം എന്ന് പറയുമ്പോൾ അതുമായിട്ടൊന്നും ബന്ധമില്ല. അതിൻ്റെ ബന്ധമുള്ള ഒരു കാര്യത്തിന് മാത്രം ത്യാഗം എന്നുള്ളൊരു കാര്യത്തിന് എന്നും പ്രസക്തിയുണ്ട്. ത്യാഗമാണ് സന്യാസം. പക്ഷേ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ത്യാഗം, ത്യാഗം ഏതുവരെ എന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പുനർവിചിന്തനം ഒരാവശ്യമായി വന്നിരിക്കുന്നു. ത്യാഗം എന്താണ്, ഏതുവരെ ത്യജിക്കണം? അന്ന് പറഞ്ഞെന്താണ്, നിങ്ങൾ സർവധർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാടനം എടുക്കുക, അത് ഒരു സന്യാസിയുടെ മധുകരി ഭിക്ഷ എന്ന് പറയുന്നത് സമൂഹത്തിന് ബാധ്യത. സമൂഹത്തിനും ആ ബോധമുണ്ട്, ഇന്നയാളാണ് സന്യാസി. അപ്പോൾ സമൂഹത്തിൻ്റെ സന്യാസിയുടെ രക്ഷ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരു കാലമായിരുന്നു. അതുകൊണ്ട് അന്ന് പ്രായോഗികമായിരുന്നു അത്, ആ വൈദിക കാലത്തിൽ. ഇന്നത് സമൂഹത്തിനങ്ങനെ സന്യാസിയുടെ സംരക്ഷണമൊന്നും ഇന്ന് ബാധ്യതയല്ല. സമൂഹം തന്നെ പല രീതിയിലായിപ്പോയി, പിരിഞ്ഞുപോയി. ഇതിനൊക്കെ അംഗീകരിക്കുന്നവരും ഇതിനൊക്കെ അംഗീകരിക്കാത്തവരും ഇതിനൊക്കെ എതിർക്കുന്നവരും എല്ലാം കൂടി ചേർന്നാണ് സമൂഹം. അവിടെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ത്യാഗബുദ്ധി വന്നു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസവും ത്യാഗമൊന്നും അവിടെ നടക്കത്തില്ല. പക്ഷെ തത്വം ഇവിടെ പറയുന്നത് എന്താണ്, നിനക്ക് പ്രിയമായിരിക്കുന്ന നീ ആയതുകൊണ്ട് നീ പ്രിയമെന്ന് കരുതുന്ന എല്ലാത്തിനും ത്യജിക്കുക, ഉപേക്ഷിക്കുക. അതാണ് അതാണ് ഇവിടുത്തെ ആദർശം. അതൊന്നും വാസ്തവത്തിലുള്ള പ്രിയമല്ല. അതുകൊണ്ട് പ്രിയമായ എല്ലാത്തിനും ഉപേക്ഷിച്ചു, ബാഹ്യമായി തന്നെ. അതിലാ ബാഹ്യമായ ആ പ്രിയത്യാഗമാണ് ഇന്ന് അപ്രായോഗികമെന്ന് പറയുന്നത്, പ്രായോഗികമല്ലാത്ത കാര്യം. അതായത് ഒരു ജീവന്റെ ബാഹ്യമായ ആവശ്യങ്ങളെ ഇന്ന് ത്യാഗത്തിലൂടെ നിറവേറ്റാൻ പറ്റത്തില്ല. പണ്ടത് സാധ്യമായിരുന്നു. എന്തുകൊണ്ട്? സമൂഹം അതിന് സന്നദ്ധമായിരുന്നു. അതുകൂടെ സമൂഹം കൂടെ ഒന്നിച്ചാലേ സന്യാസം വിജയിക്കത്തുള്ളൂ. സന്യാസിയോട് പറഞ്ഞിരിക്കുന്നത് എന്താണോ, ആശ്രമസന്യാസം, നീ ഭിക്ഷ ഉടനത്തിൽ ജീവിക്കുക. അത് ഭിക്ഷ കൊടുക്കാൻ സമൂഹം തയ്യാറാവണ്ട. അങ്ങനെ ഒരു സമൂഹം തയ്യാറല്ലെങ്കിൽ സന്യാസിക്ക് ഭിക്ഷാടനം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബാഹ്യമായ ത്യാഗം അസാധ്യമായിത്തീരും. മനസ്സുകൊണ്ട് ത്യജിക്കാനും പറ്റും, ത്യജിച്ചിട്ട് ഭുജിക്കുക എന്നൊക്കെ പറയുന്നു. അത് ഏതുവരെ എത്രമാത്രം എന്നൊക്കെ ഉള്ളത് ആ ത്യാഗത്തെ ആഗ്രഹിക്കുന്ന ആളിന് തീരുമാനിക്കേണ്ടി വരും, അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്. അങ്ങനെ വന്നപ്പോഴാണ് ആശ്രമങ്ങൾ വന്നത്. നമ്മുടെ ഇതിലൊന്നും അങ്ങനെ ഒരു ആശ്രമ സങ്കല്പമേ ഇല്ല. ഏകാകിയായ സന്യാസിയെ കുറിച്ചേ പറയുന്നുള്ളൂ, അല്ലാതെ സന്യാസ സമൂഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ കാലം മാറിയപ്പോൾ ഇതെല്ലാം വന്നു. അപ്പോൾ പണ്ട് ത്യജിക്കാൻ പറഞ്ഞല്ല, ഇന്ന് സന്യാസിക്ക് ആവശ്യമായി വന്നു. സമ്പത്തും ഇന്ന് സന്യാസിക്ക് ആവശ്യമാണ്, അല്ലാതെ സമ്പത്തെല്ലാം ത്യജിക്കണമെന്ന് പറയുന്ന സന്യാസിയുടെ കയ്യിൽ ഇന്ന് സമ്പത്തുണ്ട്. എന്തുകൊണ്ട്? സന്യാസിയുടെ ആ സംരക്ഷണമെന്ന് പറയുന്നത് ഇന്ന് സന്യാസി സ്വയം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു, സമൂഹം അല്ലാതെ ചെയ്യുന്നു. അപ്പോൾ ത്യാഗത്തിൻ്റെ രൂപവും ഭാവുമെല്ലാം മാറി, അതിൻ്റെ നാമധേയവും രൂപധേയവും എല്ലാം മാറി. അതാണ് ആധുനിക സന്യാസം. ഇന്ന് ത്യാഗത്തെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ഈ സമ്പ്രദായങ്ങളുമായിട്ടൊക്കെ ഒത്തുപോകേണ്ടി വരും. ഒരാൾക്കങ്ങനെ ത്യാഗബുദ്ധി ഉണ്ടെങ്കിലും വൈരാഗ്യ ബുദ്ധി ഉണ്ടെങ്കിലും. അപ്പോൾ ഈ പലരും ചോദിക്കും ഇന്നെങ്ങനെയെന്ന് ചോദിക്കും. പണ്ടിങ്ങനെ പറഞ്ഞു, യാജ്ഞവൽക്കയും ഭാര്യയും എല്ലാം ഉപേക്ഷിച്ചു, സ്വത്വമൊക്കെ ഉപേക്ഷിച്ചു, അങ്ങനെ പോയി. അപ്പോൾ ഇന്നോ ഇന്ന് ഓരോരുത്തരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും സാഹചര്യങ്ങളും പോലെ അതൊക്കെ തീരുമാനിക്കേണ്ടി വരും. എന്തൊക്കെ വേണം, സ്വത്ത് വേണമോ വേണ്ടയോ. ത്യാഗം ബാഹ്യമായി സാധ്യമല്ല, ഇന്ന് ആന്തരികമായി ആകാം, മനസ്സുകൊണ്ടാകാം. ഇത് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് സന്യാസം എന്ന് പറയാം. അല്ലാതെ പണ്ടത്തെ സന്യാസം അതുപോലെ ഒരു സന്യാസിയാണ് ഞാൻ, ഇന്ന പരമ്പരയിൽപ്പെട്ട ആളാണെന്നൊന്നും പറയുന്നതിന് ഒരർത്ഥമില്ല. അതിവിടെ സന്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ഭാഷ്യകാരൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് ഇവിടെ എന്താണ് ഇവിടുത്തെ വിഷയം, തത്ര ഏതത് വിചികിത്സ്യതേ, ഇവിടെ ഇതാണ് സംശയം. കിം വിജ്ഞാനാത്മാവ അയം ദ്രഷ്ടവ്യശ്രുതവ്യത്വാദി രൂപേണ ഉപദിശ്യത് ആഹോസിത് പരമാത്മേനി. ഇവിടെ ദ്രഷ്ടവ്യ ആത്മാവാരേത്, കാരണം ആത്മശബ്ദം വന്നതുകൊണ്ടാണ്. ആത്മാ എന്ന് പറയുമ്പോൾ തന്നെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ദർശന ശ്രവണ മനനങ്ങളെല്ലാം തന്നെക്കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദർശന ശ്രവണ മനനങ്ങളെല്ലാം ഉപാസനയായി മാറും. പരമാത്മാവിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശന ശ്രവണ മനനങ്ങളിലൂടെ ജ്ഞാനം, ഇതാണ് വ്യത്യാസം. ആഹോസി പരമാത്മേരി, ഇതാണ് സംശയം. കുതഹ പുനരേക്ഷ വിചികിത്സ എന്താ അങ്ങനെ ഒരു സംശയം വരാൻ കാരണം? പ്രിയ സംസൂചിത്തേന ആത്മനാ ഭോക്തൃ ഭോക്തൃ ഉപക്രമാത് വിജ്ഞാനാത്മോപദേശീരി പ്രതിഭാ. കാരണം ഇവിടെ പ്രിയം എന്നൊരു വാക്ക് വന്നു. ലോകം മുഴുവൻ തനിക്ക് പ്രിയമായിരിക്കുന്നു, താനും തനിക്ക് പ്രിയമായിരിക്കുന്നു. അതിൽ പ്രിയം എന്ന് പറയുന്നത് തന്നെ കുറിച്ച് പറഞ്ഞു. എല്ലാ പ്രിയങ്ങളെയും ഭുജിക്കുന്നവൻ ഭോക്താവ്, അവൻ പ്രിയൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ ഭോക്താവ് ഞാൻ, നിനക്ക് നീ പ്രിയനായിരിക്കുന്നു എന്നൊരു അവിടെ ആ ഭോക്താവിനെയാണ്. കാരണം പ്രിയത്തെ അനുഭവിക്കുന്നവനാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ പ്രിയ വിഷയങ്ങളെയും, അതാണ് ഭോക്തൃ ഉപക്രമ. ഭോക്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവിടെ ആരംഭിക്കുന്നത്. ആത്മന ഭോക്തൃ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, പ്രിയം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഭോക്താവിനെയാണ്. അപ്പോൾ അവിടെ ഭോക്താവ് പ്രിയം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭോക്താവിൻ്റെ പ്രിയത്തിന് വേണ്ടി സർവവും പ്രിയപ്പെട്ടതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭോക്താവിനെയാണ് ഉപദേശിക്കുന്നത്. അതിനെയാണ് ജീവൻ, വിജ്ഞാനാത്മാ എന്നെല്ലാം പറയുന്നത് അതിനെയാണ്. ഉപദേശീതി പ്രതിഭാതി എന്ന് പറയുന്നു. തഥാത്മവിജ്ഞാനേന സർവവിജ്ഞാന ഉപദേശ പരമാത്മോപദേശം എന്നാ അടുത്ത് അവസാനിപ്പിക്കുന്ന എന്താണോ എന്ന് പറഞ്ഞ വാക്യത്തിൽ പറഞ്ഞു. മൈത്രേയീ ആത്മനോ വാ അരേ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇത് സർവം വിദിതം എന്ന് പറഞ്ഞു. സർവവും വിദിതമായിത്തീരുന്നു. അപ്പൊ സർവവും വിദിതമായി തന്നെ ഭോക്താവായിരിക്കുന്ന ഈ പ്രിയത്തേക്ക് അനുഭവിക്കുന്ന തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും. എല്ലാം അറിഞ്ഞതായി തീരണമെങ്കിൽ എങ്ങനെ പരമാത്മാവിനെ അറിയണം? എന്തുകൊണ്ട്? പരമാത്മാവാണ് എല്ലാമായിരിക്കുന്നത്. പരമാത്മാവിന്റെ ആ സർവാത്മാ സ്വരൂപത്തെ അറിയുമ്പോഴാണ് പിന്നെ അറിയാനൊന്നും ശേഷിക്കാതിരിക്കുന്നത്. സർവം ഖല്ലിതം ബ്രഹ്മ എന്നറിയുമ്പോൾ പിന്നെ വേറൊന്നും അറിയാനില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം വ്യതിരിക്തമായി ഇവിടെ അറിവിന് വിഷയമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇവിടെ പരമാത്മാവിനെ ഉപദേശിക്കുന്നു എന്നാണ്. മറിച്ചാണെങ്കിലോ ഭോക്താവിനെ ഉപദേശിക്കുന്നു. കിം താവത് പ്രാപ്തം? പൂർവശിയുടെ അഭിപ്രായം എന്താണ്? വിജ്ഞാനാത്മാവ് ഉപദേശിച്ചു. അവിടെ ജീവാത്മാവിനെയാണ് ഉപദേശിക്കുന്നത്. കസ്മാത്? എന്തുകൊണ്ട്? ഉപക്രമ സാമർഥ്യ തുടക്കം അങ്ങനെയാണ്. അതുകൊണ്ട് പതിജായ പുത്ര വിത്രാദികം ഹി ഭോഗ്യഭൂതം സർവം ജഗത് ആത്മാർത്ഥതയാ പ്രിയം ഭവതി. ഭർത്താവ്, ഭാര്യ, പുത്രം, പുത്രൻ, വിത്തം, ഇങ്ങനെയുള്ള ഭോഗ്യം പ്രിയ വസ്തുക്കളെല്ലാം തന്നെ എന്താണ്? ജഗത്. ഇതാണ് ജഗത്. അതാണ് പറഞ്ഞത് സർവം ജഗത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രിയ വിഷയമാണ്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അത് പ്രിയ വിഷയമാണ്. പക്ഷെ ഇതെല്ലാം എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടി, തൻ്റെ പ്രിയത്തിന് വേണ്ടി. താൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്നതുകൊണ്ട്. ഇത് സാധാരണ രീതി പറയുമ്പോൾ ഇതിനാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വിശാലമായ ആത്മീയാർത്ഥത്തിൽ ഇത് സ്വാർത്ഥതയല്ല, ആത്മാർത്ഥതയാണ്. തത്വത്തെ മനസ്സിലാക്കാതെ ഈ പ്രിയത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അത് സ്വാർത്ഥതയായി. തനിക്ക് പ്രിയം എന്ന് തോന്നുന്നവർക്ക് വേണ്ടി, തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം നമ്മൾ പ്രയത്നിക്കുന്നു. അത് അവർക്ക് വേണ്ടിയാണെന്ന് കരുതുന്നു. അല്ല, ആ പ്രവൃത്തി തനിക്ക് പ്രിയമായതുകൊണ്ട് ആ വ്യക്തികൾക്ക് വേണ്ടിയുള്ള എല്ലാം തനിക്ക് പ്രിയമായതുകൊണ്ടാണ്, താനത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. തൻ്റെ ഇഷ്ടമാണ് അവിടെ നിറവേറ്റുന്നത്, അന്യന്റെ ഇഷ്ടമെന്ന്. തൻ്റെ ഇഷ്ടമെന്ന് പറയുമ്പം താൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായതുകൊണ്ട്. ഇഷ്ടത്തിൻ്റെ ഉറവിടം തന്നിലാണ്, പ്രിയത്തിൻ്റെ ഉറവിടം. തന്നിൽ നിന്ന് പ്രകടമാകുന്ന പ്രിയത്തെ മറ്റുള്ളവരിൽ ആരോപിച്ചിട്ട് ഭ്രമിച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത്. സർവകർമ്മങ്ങളെ അത് സ്വാർത്ഥപരമായിട്ടായാലും ശരി, പരാർത്ഥമായിട്ടായാലും ശരി, പരാർത്ഥ പ്രവൃത്തിയുടെയും താല്പര്യം ഇത് തന്നെ. ഇങ്ങനെയുള്ള പ്രവൃത്തി ചിലപ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും. ഗുണം ചെയ്യുമ്പോൾ നമ്മളത് പറയും. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണമെങ്കിൽ പറയാം അത് ലോകസേവനമാണെന്ന് പറയും. അവിടെ തന്നെ എന്താണ്? തൻ്റെ പ്രിയത്തെ കണക്കിലെടുക്കാതെ, തൻ്റെ സുഖദുഃഖങ്ങളെ വകവയ്ക്കാതെ, ഗണിക്കാതെ, മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് പറയും. അത് ത്യാഗമാണ്, നിസ്വാർത്ഥമായ പ്രവൃത്തി എന്ന് പറയും. ആത്മാർത്ഥമാണെങ്കിലും അപ്പോൾ രണ്ടു തരത്തിലും ആകാം, സ്വാർത്ഥവും പരാർത്ഥവുമാകാം. എന്തായാലും പ്രവൃത്തി ആത്മാർത്ഥമാണ്. എന്തുകൊണ്ട്? ആത്യന്തികമായി പരിശോധിക്കുമ്പോൾ താൻ അത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. അനിഷ്ടമാണെങ്കിൽ ചെയ്യത്തില്ല. ഇഷ്ടത്തിൻ്റെ ഉറവിടം താനാണ്. തനിക്കത് പ്രിയത്തെ നൽകുന്നു. ആ പ്രിയം തന്നിൽ തന്നെ ഇരിക്കുന്ന പ്രിയം തനിക്ക് വെളിപ്പെടുന്നതാണ്. അല്ല, മറ്റൊരിടത്തും പ്രിയം ഇരുന്നിട്ടല്ല. തന്നെ പ്രിയത്തെ താൻ കണ്ടെത്തുന്നു. അതാണ് ബോധപൂർവമല്ല, ബോധപൂർവമല്ലാതെ ആണ് പറഞ്ഞ മുക്തി പര്യന്തമല്ല ഉള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. നീ എന്തിനു വേണ്ടി എല്ലാം ത്യജിച്ച് നിന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ത്യജിച്ചിട്ട് നീ എന്തിന് ത്യാഗത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു? ആത്യന്തികമായിട്ട് ഒരു ഉത്തരമേ ഉള്ളൂ. എന്താണ് അതെനിക്കിഷ്ടമായതുകൊണ്ട്, എനിക്കതാണ് ഇഷ്ടം, എന്റെ ഇഷ്ടമനുസരിച്ചല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. നീ എന്തുകൊണ്ട് നിന്റെ സുഖദുഃഖങ്ങളെല്ലാം അവഗണിച്ചിട്ട് നിന്റെ സുഖസൗകര്യങ്ങളെല്ലാം ത്യജിച്ചിട്ട് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു? അവിടെയും ഉത്തരവന്നേ ഉള്ളൂ, അതാണ് എനിക്കിഷ്ടം. അപ്പൊ അവിടെ പ്രാമുഖ്യം ഏതിന്? ലോകത്തിന്റെ ഇഷ്ടത്തിനല്ല, തന്റെ പ്രിയത്തിനാണ്. തന്റെ പ്രിയം എവിടെ ഇരിക്കുന്നു? തന്റെ ഉള്ളിലിരിക്കുന്നു, പുറമെയല്ല ഇരിക്കുന്നു. ശരി, തന്റെ ഉള്ളിൽ ആ പ്രിയം എവിടെ നിന്ന് വന്നു? അത് ഉള്ളിൽ തന്നെ പ്രകടമാകുന്നതാണ് പ്രിയം. ഇഷ്ടം, സുഖം, ദുഃഖം, രാഗം, ദ്വേഷം എല്ലാം ഉള്ളിൽ പ്രകടമാകുന്നതാണ്. അതിൽ എനിക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നു. അപ്പോൾ ഉള്ളിൽ അത് ആനന്ദത്തെ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറവിടം എൻ്റെ ഉള്ളാണല്ലോ. അപ്പം ആ ഉള്ളാണ് അറിയേണ്ടത്. അതാണ് ആത്മാവാരി ദർശനേന ശ്രവണേന ദർശനേന മത്യാവിജ്ഞാതം എന്ന് പറഞ്ഞതാണ്. ശ്രവണ മനനങ്ങളിലൂടെ ആ സ്വരൂപത്തെയാണ് അറിയേണ്ടത്. പക്ഷെ ആ സ്വരൂപം താനെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? ഈ പ്രിയത്തെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭോക്താവ്. അതല്ല പറയാം, അത് ഭോക്താവല്ല, ഒരു പരമാത്മാവാണ് എന്നറിയണം. തന്നെ തന്നെ പരമാത്മസ്വരൂപനായി അറിയണം. ഇതാണ് സിദ്ധാന്തം. ജ്ഞേയമാണ് തന്റെ സ്വരൂപം ഉപാസ്യമല്ല എന്നുള്ളത്. അനുപതിജായ പുത്രവിത്താദികം ഹി ഭോഗ്യഭൂതം സർവം ജഗത് ആത്മാർത്ഥതയാ പ്രിയം ഭവതി. അതെല്ലാം പ്രിയമായിരിക്കുന്ന ആത്മാർത്ഥമാണ്, പരാർത്ഥമല്ല. പരാർത്ഥമായി ഒന്നും പ്രിയമല്ല. എനിക്ക് പ്രിയമായതുകൊണ്ട് അതെല്ലാം പ്രിയം. എനിക്ക് പ്രിയമല്ലെങ്കിൽ ഒന്നും പ്രിയമല്ല. അപ്പം അവിടെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്? കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. എന്തിനു നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു? കർമ്മം പ്രിയമായിരിക്കുന്നു. അപ്പോൾ ആ കർമാനുഷ്ഠാനത്തിലൂടെ അമൃതത്വത്തെ ലഭിക്കില്ല എന്ന് അറിയുമ്പോൾ പിന്നെ കർമാനുഷ്ഠാനമല്ല അവന് പ്രിയമായി തരുന്നത്, കർമ്മത്യാഗമാണ്. കർമ്മത്യാഗം പ്രിയമായി തീരുന്നു. അവിടെയാണ് സന്യാസം എന്ന് പറയുന്നത്. ഒരാൾക്ക് കർമ്മത്യാഗമല്ല പ്രിയമെന്ന് തോന്നുന്നെങ്കിൽ അവിടെ പിന്നെ സന്യാസമില്ല, അവൻ കർമ്മത്തിലേക്ക് തന്നെ പോകും. ഭാഷ്യകാരനെ നിന്നെ രണ്ടായിട്ട് വിഭജിക്കുന്നുള്ളൂ. ഒന്ന്, കർമാനുഷ്ഠാന രൂപത്തിലുള്ള ഗാർഹസ്ഥം. മറ്റൊന്ന് കർമ്മത്യാഗ രൂപത്തിലുള്ള സന്യാസം, ബാഹ്യ ത്യാഗം. രണ്ടു കാര്യങ്ങളെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ജനകനും മറ്റും യാതൊരു പ്രാധാന്യം കൊടുക്കാത്തത്. ചിലപ്പോൾ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം, പക്ഷെ അത് ഉപദേശിക്കുന്നില്ല ഭാഷ്യകാരന്റെ നിലയിൽ. ത്യാഗത്തെ തന്നെ പറയുന്നു. പക്ഷെ അന്ന് ഇന്നത്തെ തരത്തിലുള്ള ആശ്രമവും ആശ്രമസന്യാസവും, അന്ന് ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത അവസ്ഥയാണ്. ബ്രഹ്മചര്യ ഒരാശ്രമം, സന്യാസ ഒരാശ്രമം, ഗർഭസ്ഥ ഒരാശ്രമം, ജീവിത അവസ്ഥകളെയാണ് പറയുന്നത്. ഇന്ന് ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? മഠങ്ങളെയാണ് ആശ്രമം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സങ്കല്പമേ അന്നുണ്ടായിരുന്നില്ല. അത് കാലം കൊണ്ട് വന്ന് ചേർന്ന കാര്യങ്ങളാണ്. അതൊക്കെ പതിജായ പുത്ര വിത്താദികം ഹി ഭഗ്യഭൂതം സർവം ജഗത് ആത്മാർത്ഥതയാ പ്രിയം ഭവതീരി പ്രിയ സംസൂചിതം ഭോക്താരം ആത്മാനം ഉപക്രമ്യ. ഇവിടെ പൂർവശി പറയാണ്, പ്രിയ ശബ്ദം കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത് ഭോക്താവിനെയാണ്, ഇതൊക്കെ അനുഭവിക്കുന്നവനെയാണ്. തനിക്ക് താൻ പ്രിയം എന്ന് പറയുന്നത് താൻ ഇതൊക്കെ അനുഭവിക്കുന്നതുകൊണ്ടാണ്, അനുഭവിക്കുന്നത് എനിക്ക് എന്നെ ഇഷ്ടമാണ്. എന്നോടുള്ള ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാകും. മരിക്കാൻ തയ്യാറാകുന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വൈഷമ്യ ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. അപ്പോൾ മരിച്ചാൽ രക്ഷപ്പെടാമെന്ന് കരുതുന്നു, അതല്ല പരാജയം വരുന്നു. ഈ പരാജയം ഒഴിവാക്കാൻ പറ്റുന്നില്ല, പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മരിക്കില്ല. അപമാനം വരുന്നു, മാനഹാനി, അപ്പോൾ മാനഹാനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരിക്കും. ധനനഷ്ടം വരുന്നു. ഇങ്ങനെ സർവത്ര എന്താണ്, തന്നോടുള്ള പ്രിയം കൊണ്ടാണ് മനുഷ്യൻ മരണത്തിനും തയ്യാറാകുന്നത്. അവിടെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തുക, താൻ മുഖ്യം, അതാണ്. അതുകൊണ്ട് പ്രിയ കൊണ്ട് സൂചിപ്പിക്കുന്ന ഭോക്താവിനാണ് ആത്മാനം ഉപക്രമി, അതാണ് ഇവിടെ തുടക്കത്തിൽ പറയുന്നതും. അനന്തരം ഇതം ആത്മനോ ദർശനാദി ഉപദിശ്യമാനം, അത് കഴിഞ്ഞിട്ടാണ് ആത്മദർശന ശ്രവണ മനനങ്ങളെല്ലാം പറയുന്നു. കസ്യ അന്യസ്യാത്മനസ്യ, അതിവിടെ ഭോക്താവല്ലാതെ ഒരു പരമാത്മാവിനെ എവിടെ പരാമർശിക്കുന്നു എന്നാണ് പൂർവോക്ഷി ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതെല്ലാം പരമാത്മാവിന് ഉദ്ദേശിച്ചാണ്, ഇവിടെ അങ്ങനെ തുടക്കത്തിൽ പറയുന്നില്ലെന്നാണ്. മധ്യവി, ഇനി മധ്യത്തിനും ഇതം മഹത്ഭൂതം അനന്തം അപാരം വിജ്ഞാന ഘന ഏവ ഏതേഭ്യോ ഭൂതേഭ്യ സമുദ്ധായ താന്യേവ അനുവിനശ്യദിന പ്രേത്യ സപ്ന അസ്ഥീതി. ഇത് ഉർവശി ഉർവശിക്കനുസരിച്ച് വ്യാഖ്യാനിക്കും. സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിച്ചത് എന്താണ്? ഇതം മഹത്ഭൂതം. ഇവിടെ സാധാരണ ഇതമെന്ന് പറയുന്നു പ്രപഞ്ചത്തെ സൂചിപ്പിക്കാനാണ് പറയുന്നത്, ഇവിടെ അങ്ങനെയല്ല. ഇതം പ്രത്യേക് പറയുന്നു തന്റെ സ്വരൂപത്തെ തന്നെ പറയുകയാണ്. കാരണം അനുഭവ വിഷയമായ കാര്യത്തിന് ഇതമെന്ന് പറയാൻ പറ്റും. ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് അനുഭവാതീതം എന്നല്ലേ പറയുന്നു. പക്ഷെ ഇവിടെ ഇതമെന്ന് ആത്മാവിനെ തന്നെ പറയുന്നു, പ്രത്യേക സ്വരൂപത്തെ തന്നെ പറയുന്നു. എന്തുകൊണ്ടാണോ ഇവിടെ അതിന് യാജ്ഞവൽക്കം വിശദീകരിക്കുകയാണ്, എല്ലാ പ്രിയങ്ങൾക്കും ആധാരമായിരിക്കുന്ന നിന്റെ സ്വരൂപമെന്ന്. കാരണം പ്രിയം നമുക്ക് അനുഭവ വിഷയമാണല്ലോ. അപ്പോൾ അനുഭവ വിഷയമായ പ്രിയത്തിൻ്റെ ആധാരമായി ഉറവിടമായി തന്നെ ഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ അവിടെ ആ പ്രിയ ആധാരമായിരിക്കുന്ന താൻ തനിക്കെങ്ങനെ അജ്ഞേയമായിരിക്കുമില്ല? തന്നെയാണ് പ്രിയം ഇരിക്കുന്നതെന്ന് തനിക്കറിയാമല്ലോ, താനാണല്ലോ പ്രിയത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ പ്രിയ ആധാരമായ താൻ അജ്ഞേയമല്ലാത്തതുകൊണ്ട് പറയുന്നു മഹത് ഭൂതം, അതും എന്താണ് അപരിച്ഛിന്നമായിരിക്കുന്ന മഹത്തായ ഒരു പരിമിതികളുമില്ലാത്ത, അതായത് പരമാത്മഭാവത്തെ എടുത്തു കാട്ടിയിട്ട് പറയുകയാണ്. അത് മഹത്തായ ഭൂതമാണ്, അനന്തമാണ്, അത് നിത്യമാണ്. അതെല്ലാം വ്യാഖ്യാതാക്കൾ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. അപാരമാണ്, അത് സർവവ്യാപിയാണ്. വിജ്ഞാനഘന, വിജ്ഞാനഘനം എന്ന് പറഞ്ഞാൽ വിജ്ഞാനമേവ എന്നാണ്. വിജ്ഞാനം മാത്രം അതിൽ രണ്ടാമതൊന്നില്ല, അതെല്ലാം നമുക്കറിയാം. വിജ്ഞാനസ്വരൂപനായിരുന്നുകൊണ്ടല്ലേ നമ്മളിതൊക്കെ പറയുന്നു. വിജ്ഞാന സഹായത്തിലാണല്ലോ ഈ നമ്മുടെ ഈ സംസാരമെല്ലാം. അങ്ങനെയുള്ള താൻ ഏവ ഏതേഭ്യോ ഭൂതേഭ്യ സമുദ്ധായ, അത് ഈ ഭൂതങ്ങളിൽ നിന്നെല്ലാം വിട്ടിട്ട് അത് ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, സിദ്ധാന്തത്തെ പറയുന്നു. ഇതിനെല്ലാം വിടുന്നുണ്ടല്ലോ, ഈ ഭൂതങ്ങളെല്ലാം വിടുന്നു. എങ്ങനെ? രണ്ടു തരത്തിൽ. ഒന്ന് ഈ ഭൂതങ്ങളോടുള്ള കാര്യകരണ സംഘാതത്തോടുള്ള താതാത്മ്യത്തെ ഉപേക്ഷിക്കുന്നു, ഈ അധ്യാസത്തെ ഉപേക്ഷിക്കുന്നു. ഇതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, താതാത്മ്യത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിജ്ഞാനം പിന്നെ നിലനിൽക്കുന്നില്ല. എന്ത് വിജ്ഞാനമാണ്? ഈ പ്രിയ വിജ്ഞാനം, അത് പ്രിയമാണ് ഇത് പ്രിയമാണ് എന്നുള്ള വിജ്ഞാനം പിന്നെ നിലനിൽക്കുന്നു. താൻ തനിക്ക് പ്രിയനാണെന്നുള്ള വിജ്ഞാനം നിലനിൽക്കത്തില്ല. കാരണം ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ഈ ഭൂതസംഘാടത്തോടുള്ള താതാത്മ്യം കൊണ്ട് തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ താതാത്മ്യത്തെ വിട്ടുകഴിഞ്ഞാൽ സിദ്ധാന്തം അനുസരിച്ച് പിന്നെ ഈ വിജ്ഞാനത്തിന് നിലനിൽപ്പില്ല. താൻ ഈവ അനുവിനശ്ചിതി, ഈ വിജ്ഞാനങ്ങളെല്ലാം അവസാനിക്കും. ഈ വിജ്ഞാനത്തിന്റെ പൂർണ്ണമായ നാശം അതാണ് മരണം. സുഷുപ്തിയും വരാൻ വയ്യ. കാരണം അവിടെ ഈ വിശേഷ വിജ്ഞാനം ഇല്ലാതിരുന്നിട്ടും ഉണർന്നതിന് ശേഷം വീണ്ടും അതിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. മരണം അങ്ങനെയല്ല, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സുഷുപ്തി പോലെ മരണശേഷം ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ, ഇതിനെക്കുറിച്ചൊന്നും നിശ്ചിതമായ ഒരു ഉത്തരവില്ല. ശ്രദ്ധ അനുസരിച്ചാണ് അതിൻ്റെ സമാധാനങ്ങളെല്ലാം. ചിലർ പറയുന്നു, വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് സ്വീകരിക്കും. ചിലർ പറയുന്നു, അപൂർവം ചിലരുടെ അനുഭവ വിവരണങ്ങളുണ്ട്, പക്ഷെ അതിനെ ശാസ്ത്രമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊന്നും വ്യക്തമായ ഉത്തരമില്ല. പിന്നെ എന്താണ്, നമുക്കറിയാം, ഓർക്കാൻ കഴിയുന്നില്ല. അല്ല, ഓർത്തിരുന്നുവെങ്കിൽ പറയുന്നുണ്ടല്ലോ മരണശേഷം താൻ ജനിച്ചതാണ്. അപ്പോ ആ പൂർവ്വജന്മത്തെ ഓർക്കണം. അത് ആർക്കും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. ചിലർ പറയുന്നുണ്ട്, ഓർക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടെങ്കിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അത് അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കണം. ആരെങ്കിലും പറയണം, എനിക്ക് പൂർവ്വ ജന്മത്തെയല്ല സ്മരണയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണത്തിന് ശേഷം ഉള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മരണത്തിന് ശേഷം താൻ ജനിച്ചോ ഇല്ലേ എന്നുള്ള കാര്യമില്ല, പൂർവ്വജന്മത്തിലെ കാര്യങ്ങളെല്ലാം തനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും ശക്തിയുള്ള ഒരാളാണെങ്കിൽ അതിനോടൊരു കാര്യം ചോദിക്കുന്നു, നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് 10 മാസം അത് കഴിഞ്ഞ് ജനിച്ചു, കുറഞ്ഞത് ഒരു 2-3 വർഷമെങ്കിലും ഈ ലോകത്ത് ജീവിച്ച് ഇവിടെ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ജന്മത്തിലെ കാര്യം പോലും ഓർമ്മയില്ലാത്തവരാണ് കഴിഞ്ഞ ജന്മത്തിലെ കാര്യം ഓർമ്മയുണ്ടെന്ന് പറയുന്നു. ആരെങ്കിലും പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാനേ പറ്റും. അല്ല, ഇനി ഒരാൾ പറയണേ എനിക്ക് ആ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മാതാപിതാക്കളെ കൂട്ടി വരാൻ പറയണം. എന്നിട്ട് അമ്മയോട് ചോദിക്കണം, എന്തൊക്കെ ത്യാഗങ്ങളും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് ഒരമ്മയ്ക്ക് അത് മറക്കാൻ പറ്റത്തില്ല. അത് ഇവനോട് പറയാൻ പറയണം, നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഓർക്കാൻ പറ്റും? ഈ ഏതെങ്കിലും ഒരാള് താൻ ജനിച്ചു ജീവിച്ചു അമ്മയുടെ പ്രസവ വേദന ഏതെങ്കിലും ഒരാൾ ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കുന്നില്ലല്ലോ. പിന്നീട് താൻ മലവും മൂത്രമൊക്കെ ഭക്ഷിച്ച കാര്യം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഈ ജന്മത്തിലെ കാര്യം ഓർക്കാത്തവന് എങ്ങനെയാ ഈ പൂർവ്വജന്മത്തിലെ കാര്യം ഓർക്കുന്നു? പിന്നെ ഒരാളൊരു അവകാശവാദം പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അംഗീകരിച്ചു കൊടുക്കുക, വേറെ നിവൃത്തിയില്ല. പക്ഷെ അവിടെ നിന്ന് യുക്തിയും ബുദ്ധിയൊന്നും പ്രവർത്തിക്കുന്നില്ല. ശ്രദ്ധയെ അനുസരിച്ച് അതൊക്കെ സ്വീകരിക്കും. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് സാധ്യമല്ല, അതൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. പറയാം, ശ്രദ്ധയുള്ളവർക്ക് അത് സ്വീകരിക്കും. എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ശ്രദ്ധയോ വിശ്വാസങ്ങളെയും ഹനിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയും ചിന്തിക്കാം, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് അതിവിടെ ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. കാരണം ഇവിടെ പറയുന്നു എന്താണ്, എന്ന പ്രയത്യ സജ്ഞ അസ്ഥി. ഇവിടെ വ്യക്തമായി പറയുന്നു ചത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർമ്മയില്ല എന്നാണ്. ഇപ്പൊ ചത്തിട്ട് ജീവിച്ചവൻ എനിക്ക് ഓർമ്മയുണ്ടെന്ന് എങ്ങനെ പറയും? ഒരാൾ പറയുന്നു ഞാൻ മരിച്ചിട്ട് ജനിച്ചയാളാണ്. ഇവിടെ പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയില്ലെന്ന്, സജ്ഞ അസ്ഥി എന്ന് പറയുന്നു. ഓ, ഇവിടെ രണ്ടു തരത്തിൽ, ഒന്ന് സിദ്ധാന്തി അനുസരിച്ച് എന്താണ്, ഇവിടെ വിശേഷ വിജ്ഞാനങ്ങളെല്ലാം നശിക്കുന്നു. ചെറിയ ചോദിക്കയ്യ, ജ്ഞാനിക്ക് ജ്ഞാനിയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർക്കത്തില്ലേ? ചെറിയ ചോദിച്ചു, ജ്ഞാനിക്ക് മരണമേ ഇല്ല, പിന്നെന്താ ഓർക്കാൻ? ബോധമുള്ളവൻ പിന്നെ മരണത്തെ, അവന് മരണമുണ്ടോ? അവന് മരണമില്ലല്ലോ. പിന്നെ മരിച്ചിട്ട് ഓർക്കാൻ എന്താ ശേഷിക്കുന്നു? ജനനമില്ല, മരണമില്ല, അതിനെല്ലാം ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തെ അല്ല, പിന്നെ എങ്ങനെ മരിച്ചിട്ട് ഓർക്കുന്നു? അപ്പൊ ഇവിടെ പിന്നെ എന്താ പറയുന്നത്, വിശേഷ വിജ്ഞാനം ഇല്ല. ഈ ജീവിച്ച് ഈ ശരീരത്തിലിരിക്കുമ്പോഴേ ഉള്ളൂ ജ്ഞാനി ആയാലും ശരി അജ്ഞാനി ആയാലും ശരി വിശേഷ വിജ്ഞാന അനുഭവം, എന്നുവെച്ചാൽ ഇതൊക്കെ അറിയുന്നത്. അതിന് നമുക്ക് ഉദാഹരണമുണ്ട്, സുഷുപ്തിയിൽ അറിഞ്ഞില്ലല്ലോ വിശേഷ വിജ്ഞാനം. പിന്നെ മരണത്തിൽ എങ്ങനെ അറിയും? നമ്മൾ കാണുന്നു അങ്ങനെയാണ്, ചാകുന്നു, എടുത്ത് കത്തിച്ചു കളയുന്നു. പിന്നെ അവൻ വിശേഷ വിജ്ഞാനത്തോടുകൂടി ഇരിക്കുന്ന ഈ ലോകത്താരും കണ്ടിട്ടില്ല, എത്ര വലിയ ജ്ഞാനിയായാലും. ഒരു ജ്ഞാനിയും പിന്നെ ചില ജ്ഞാനികളെ കുറിച്ച് പറയുന്നു 300 വർഷം ഇരുന്നു, 400 വർഷം ഇരുന്നു, 1000 വർഷം ഇരുന്ന് ജ്ഞാനിയുടെ കണക്കുണ്ട്. എടുത്താ പൊങ്ങാത്ത ജ്ഞാനികളുണ്ട്. പക്ഷെ ഇവർ കത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവരാരും ബോധത്തോടുകൂടി ഇരിക്കുന്ന കണ്ടിട്ടില്ല. കുഴിച്ചു വയ്ക്കുകയോ കത്തിച്ചു കളയുകയോ. ശ്രുതി അത് തന്നെ പറയുന്നു, എന്നാ പ്രയത്യ സജ്ഞ അസ്ഥി, ചത്തോ പിന്നെ ബോധമില്ല. അത് ജ്ഞാനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ പിന്നെ ജനന മരണങ്ങളൊന്നുമില്ല, ഈ ശരീരനാശം എന്നെടുത്താൽ പിന്നെ വിശേഷ വിജ്ഞാനങ്ങളൊന്നുമില്ല. അത് ശരീര താതാത്മ്യത്തോടുകൂടി എന്ത് ചെയ്യുന്നു? വിശേഷ വിജ്ഞാനങ്ങളെല്ലാം വരുന്നു. ശരീര താതാത്മ്യ ജ്ഞാനം കൊണ്ട് ശരീര താതാത്മ്യം നഷ്ടപ്പെടുമ്പോഴോ വിശേഷ വിജ്ഞാനം നശിക്കും. എന്നുവെച്ചാൽ അത് ബാധിക്കുന്നു അവിടെ, നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരനാശത്തോടുകൂടിയോ സുഷുപ്തി പോലെ. ഇതിനപ്പുറമൊന്നും മനുഷ്യന് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിനപ്പുറമൊക്കെ ചിന്തിക്കുന്നത് പിന്നെ കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ. വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ തനിക്ക് വേണ്ടി മാത്രം. അത് ആ തരത്തിൽ ലോകത്തെ ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പൊ സൂര്യൻ ഉദിച്ചിരിക്കുന്നത് വ്യക്തിനിഷ്ഠമായ അനുഭവമല്ല. ഇനി കൊച്ചുകുട്ടികളെ വിളിച്ചിരുത്തി പഠിപ്പിക്കാം, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇവിടെ പറയുന്ന ആധ്യാത്മികമായ അനുഭവം എന്ന് പറയുന്ന ഇതുപോലെ പഠിപ്പിക്കത്തക്ക കാര്യമുണ്ട്. കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവം. അനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അത്തരമൊരു അനുഭവം ബോധ്യപ്പെടുകയാണെങ്കിൽ ശരി, അത് അയാളുടെ വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്, സർവ്വസാധാരണമായ കാര്യമുണ്ട്. അപ്പൊ സിദ്ധാന്തമനുസരിച്ച് ഇതിങ്ങനെയാണ്, ഭൂതേഭ്യ സാമ്യേന ഉത്ഥായ, സമ്യക് ബോധം കൊണ്ട് ഈ ഭൂത ബന്ധത്തെ വിട്ടുകഴിഞ്ഞാൽ, ഈ താതാത്മ്യത്തെ വിട്ടുകഴിഞ്ഞാൽ പിന്നീട് എല്ലാം പോയില്ലേ? അപ്പോൾ രണ്ടു തരത്തിലും പറയാം, ജീവിച്ചിരിക്കുന്ന ഇതിനോടുള്ള ബന്ധങ്ങൾ അവസാനിച്ചു, അതിന് സത്യത്വ ബുദ്ധിയില്ലെങ്കിൽ അതില്ലാത്തതിന് സമമാണ്. മരുമരിച്ചത് പോലെ. ഇനി മരണത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ഒന്നുമില്ല, വിശേഷ വിജ്ഞാനമേ ഇല്ല. ഉപാസനയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇതൊന്നും പൂർണ്ണമായി നശിക്കുന്നുവെന്ന് ഉപാസനം സ്വീകരിക്കുന്നില്ല. ഉപാസനെ സംബന്ധിച്ച് വേറെ ഒന്നാണ് കാഴ്ചപ്പാട്. എന്താണ്? ഇതെല്ലാം ഉണ്ട്, പക്ഷെ താൻ അറിയുന്നില്ല. അവിടെ മാത്രമേ നീക്കത്തുള്ളൂ. ഉപാസകൻ ആശ്രയിക്കുന്നത് തന്റെ അറിവില്ലായ്മയാണ്. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അറിവില്ലെന്നല്ല പറയുന്നത്, എനിക്കറിയാം എന്താണ്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, ഒരാൾ പറയുന്ന എന്താണ്? ലോകത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല. സുഹൃത്തി എന്ന ഉദാഹരണമായിട്ടെടുത്താ പറയും, ഒരാളിനോട് ചോദിക്കുക, എനിക്കൊന്നും അറിയില്ല എന്നേ പറയാൻ പറ്റൂ. അനുഭവം സാധാരണ, സർവ്വസാധാരണമായ അനുഭവം അതാണ്. സർവ്വസാധാരണമായ അനുഭവമല്ല തത്വജ്ഞാനം. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഉറങ്ങിയൊന്നും അറിഞ്ഞില്ല, അറിവില്ല എന്ന്. അത് ശരിയാണ്, അനുഭവം അത് അജ്ഞന്റെ അനുഭവമാണ്, ഒന്നും അറിഞ്ഞില്ല. തത്വജ്ഞാൻ അങ്ങനെയല്ല പറയുന്നു, ഒന്നും അറിഞ്ഞില്ലെന്നല്ല. പിന്നെയോ അവിടെ താൻ പരമാർത്ഥ വസ്തുവിനോട് ഏകീഭവിച്ചിരുന്നു. പിന്നെ അറിഞ്ഞില്ലെന്ന് പറയുന്നതോ അറിയാനൊന്നുമില്ല. സർവവും പരമാത്മാവായിരിക്കും, അവിടെ അറിയാനൊന്നുമില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, അവിടെ അറിയാനൊന്നുമില്ല. അവിടുത്തെ അറിവില്ലായ്മ എന്താണ്? ആ പരമാത്മാ വസ്തു തന്നെ ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസം, ഒരു സ്ഥലത്ത് അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അജ്ഞത, വേറെ സ്ഥലത്ത് അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ പരമാത്മ വസ്തു. തത്വജ്ഞാനിയെ സംബന്ധിച്ചു അതാണ്. ആ തത്വജ്ഞാനത്തിൽ ഈ പ്രതീതി നിലനിന്നാൽ പരമാത്മവസ്തു, പ്രതീതി ഇല്ലാതായാലോ എന്നാലും പരമാത്മവസ്തു. അപ്പം അതിനെക്കുറിച്ച് ആകുലതയൊന്നുമില്ല. ശരി, ഞാൻ മരിച്ചു പോയി, പിന്നെ ഈ പ്രതീതിയൊന്നും ഉണ്ടാകത്തില്ലോ. അല്ല, താനേ എന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധ. ഈ പ്രതീതി രഹിതനായി നിൽക്കുന്നു, അത് തന്നെ ആകുലപ്പെടുത്തുന്നില്ലല്ലോ സുഷുപ്തി. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണല്ലോ ഈ ശരീരനാശത്തിൽ സംഭവിക്കുന്നത്. അവിടെയും താൻ പ്രതീതരഹിതനായിരിക്കും. പിന്നെ ഈ പ്രതീതിയിലേക്ക് കടന്നു വരുന്നില്ല, പ്രാരബ്ധം ഒടുങ്ങുന്നു. ആണ് തത്വജ്ഞാനിയുടെ സമാധാനം. പൂർവക്ഷയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ പറയും ഉപാസകനാണ്, അവൻ ഉപാസിക്കുന്നു, ഉപാസിച്ച് പിന്നെ ജീവൻ പല വഴിക്കും പോകുന്നു. അതെല്ലാം നാലാം അധ്യായത്തിൽ വിശദീകരിക്കും. അപ്പോൾ ചിലപ്പോൾ പറയും അതിപ്പോൾ നമുക്കറിയാൻ കഴിയില്ല. എന്ന് പറയും അറിവില്ലായ്മ എന്ന് വെച്ചാൽ അവിടെ എന്താണ്? കേവലം ബോധശൂന്യത, സത്യ. ഇവിടെ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരബ്രഹ്മം തന്നെ. ഇല്ലായ്മ അങ്ങനെ ഒന്നില്ല. സത്താരാഹിത്യം അതിവിടെ അദ്വൈതി സ്വീകരിക്കുന്നില്ല. എല്ലാം സന്മയം, ചിന്മയം, ആനന്ദമയം, അതാണ് അദ്വൈതിയിലെ നിലപാട്. പൂർവക്ഷിക്കനുസരിച്ച് എന്താണ്? പ്രകൃതി ശൈവമഹതോ ഭൂതസ്യ ദ്രഷ്ടവ്യസ്യ ഭൂതേഭ്യ സമുദ്ധാനം വിജ്ഞാനാത്മഭാവേന ബ്രുവൻ വിജ്ഞാനാത്മനേവ ഇതം ദ്രഷ്ടവ്യത്വം ദ്രഷ്ടവ്യത്വം ദർശയതി. ഈ മഹത്തായ ഭൂതം എന്നെല്ലാം പറയുന്നത് ജീവനെക്കുറിച്ചാണ്. അതിനെയാണ് ദർശിക്കേണ്ടത്. അതിൻ്റെ സമുദ്ധാനമാണ്, എങ്ങനെ വിജ്ഞാനാത്മഭാവത്തിലുള്ള സ്ഥിതിയാണ് ഇവിടെ പറയുന്നതുകൊണ്ട് വിജ്ഞാനാത്മാവാണ് ഇവിടെ ഉപാസിക്കേണ്ടത്. തഥാ വിജ്ഞാതാരം വരേകേന വിജാനിയാതിരി കർത്തൃവചനേന ശബ്ദേന ഉപസംഹരൻ വിജ്ഞാനാത്മാനമേവ ഇഹ ഉപദിഷ്ടം ഭൗതിക. അവിടെയും പറയുന്നു വിജ്ഞാതാരം അറിയുന്നവൻ എന്ന് പറയുന്നു. ഇവിടെ ഇരുന്ന് നന്മയും തിന്മയും അറിയുന്നവൻ, പുണ്യത്തെയും പാപത്തെയും ഒക്കെ അറിയുന്നവൻ, അതാണോ പരമാത്മാവ്? അല്ലല്ലോ. അപ്പൊ വിജ്ഞാതാവ് എന്ന് പറയുന്ന ജീവനെയാണ്. വിജ്ഞാതാരം വരെ കേന വിജാനിയാ തുടർന്ന് ചോദിക്കേണ്ടത് ആ വിജ്ഞാതാവിനെ ആർക്കറിയാൻ കഴിയുമെന്ന് പറയുമ്പോൾ മറ്റാർക്കും അതറിയാൻ കഴിയുന്നില്ല. തന്നെ ഞാനല്ലേ അറിയുന്നുള്ളൂ, എൻ്റെ ഉള്ളിൽ കയറി മറ്റാരെങ്കിലും അറിയുന്നുള്ളൂ. അവിടെ ജീവഭാവത്തെയാണ് കാണിക്കുന്നതെന്നാണ് പൂർവക്ഷി പറയുന്നത്. കർത്തൃവചനം വന്നിരിക്കുന്നു. വിജ്ഞാതൃ വി പൂർവമായിട്ടുള്ള ഞാധാതുവിൽ നിന്ന് കർത്തൃ അർത്ഥത്തിൽ തിരിച്ചു പ്രത്യം വന്നാണ്. അതുകൊണ്ടത് കർത്താവിനെ സൂചിപ്പിക്കുകയാണ്. ശബ്ദേന ഉപസംഹരൻ അവസാനം അങ്ങനെ കർത്താവിനെ ബോധിപ്പിക്കുന്നുണ്ട്. വിജ്ഞാനാത്മാ അനം ഏവൈഹ ഉപദിഷ്ടം ദർശയതി. അതുകൊണ്ട് വിജ്ഞാനാത്മാവിനെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. തസ്മാത് ആത്മവിജ്ഞാനേന സർവവിജ്ഞാനവചനം ഭോക്തൃത്വ. അതുകൊണ്ട് ആത്മവിജ്ഞാനം കൊണ്ട് സർവവും അറിയുന്നു എന്ന് പറയുന്നത് ഭോക്താവിനെയാണ് ബോധിപ്പിക്കുന്നത്. അറിയുന്നവനെ ബോധിപ്പിക്കുകയാണ്. ഭോഗ്യജാതസ്യ ഔപചാരികം ദ്രഷ്ടവ്യം. അതുകൊണ്ട് ഭോഗ്യം അതിൽ ഗുണമായാണ് ദ്രഷ്ടത്വം വരുന്നത്. ഇവിടെ അങ്ങനെയല്ല സിദ്ധാന്തത്തിൽ. ഏവം പ്രാപ്തേ ബ്രൂമഹ പരമാത്മോപദേശയവായം. സിദ്ധാന്തത്തിൽ എന്താണോ ദർശന ശ്രവണ മനനങ്ങളിലൂടെ ഇവിടെ ഗ്രഹിക്കുന്നത്, ദ്രഷ്ടാവായിരിക്കുന്ന ഭോക്താവായിരിക്കുന്ന തൻ്റെ പരമാത്മഭാവത്തെയാണ്, യഥാർത്ഥ ഭാവത്തെയാണ്. അതിൽ നിന്ന് അന്യമായി ഒന്നും നിലനിൽക്കാത്തതുകൊണ്ട് സർവം ഖല്ലിതം ബ്രഹ്മ എന്നുള്ള തത്വത്തെ അവൻ സാക്ഷാത്കരിക്കുന്നു. അന്യമായ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്യമായി അറിയാനൊന്നും ശേഷിക്കുന്നില്ല. പിന്നെയോ സർവവുമായി അനുഭവപ്പെടുന്നതിന് പരമാത്മാവായി അറിയുന്നതുകൊണ്ട് ആത്മവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം, അതാണ് അത്. ആത്മവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം എന്ന് പറയുന്നത് അതിന് വേറെ അർത്ഥമൊന്നും ഇവിടെ അദ്വൈതത്തിൽ പറയുന്നില്ല. അതേതെങ്കിലും ശുദ്ധ പുരുഷന്മാരുടെ അനുഭവത്തെക്കുറിച്ച് പറയില്ല. അങ്ങനെയുണ്ട് ശുദ്ധ പുരുഷന്മാർ, ഭൂതഭാവികളെയൊക്കെ അറിയുന്ന ശുദ്ധ പുരുഷന്മാരുണ്ട്, അവർക്കതൊക്കെ അറിയാൻ പറ്റും. അതിനെ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ അല്ല ഇവിടെ ചെയ്യുന്നു. ഇവിടെ ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നു. സർവത്തെയും അനന്യമായ സുസ്വരൂപമായി ഗ്രഹിക്കുക, പിന്നെ അറിയാനൊന്നും ശേഷിക്കുന്നില്ല. ഇതിനെയും വിഷയവിജ്ഞാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കരുത്. ആത്മജിജ്ഞാസയും വിഷയവിജ്ഞാന ജിജ്ഞാസയും രണ്ടും രണ്ടായി തന്നെ കാണും. ആത്മജിജ്ഞാസ എന്ന് പറയുന്ന ആത്മവിജ്ഞാനത്തോടുകൂടി അവസാനിക്കുന്നു. വിഷയവിജ്ഞാന ജിജ്ഞാസ എന്ന് പറയുന്നത് ശരീരപാദം വരെ നിലനിൽക്കുന്നു. അതിനെന്ത് പറയുന്നത്? വിശേഷവിജ്ഞാനം. അത് വിശേഷവിജ്ഞാനം നശിക്കുന്നില്ലെന്നാണല്ലോ പറയുന്നത്. ഒന്നുകിൽ ഉറക്കത്തിൽ പോകണം, അല്ലെങ്കിൽ അതുപോലെയുള്ള അവസ്ഥകളിൽ പ്രവേശിക്കണം. ഉറക്കമോ സമാധിയോ മൂർച്ഛയോ, അല്ലെങ്കിൽ ശരീരപാത സംഭവിക്കണം. അതുവരെ വിശേഷവിജ്ഞാന ജിജ്ഞാസന. അതുകൊണ്ടാണ് നമ്മൾ ചോദ്യം, അതെന്താണ്, ആ കേട്ട ശബ്ദം എന്ത്, ആ കണ്ട രൂപം എന്ത്. ജിജ്ഞാസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ പ്രേപ്സ നിവൃത്തി അല്ലെങ്കിൽ ആത്മജിജ്ഞാസ നിവൃത്തി എന്ന് പറയുന്നത് ആത്മവിജ്ഞാനം കൊണ്ടുണ്ടാവും. പിന്നെ അതിൽ ജിജ്ഞാസ ഉണ്ടാകും. അതുകൊണ്ട് ജിജ്ഞാസ നിവൃത്തി എന്ന് പറയുമ്പോഴും രണ്ടിനെ രണ്ടായി കണ്ട് മനസ്സിലാക്കണം. എന്നാലേ ആത്മവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം എന്നുള്ള ആശയം പിടികിട്ടത്തുള്ളൂ. അതെല്ലാം അദ്വൈത വ്യാഖ്യാനമനുസരിച്ച്. മറ്റു പല സമ്പ്രദായങ്ങളിലും ഇതിനെല്ലാം മറ്റു പലതരത്തിലുള്ള സമാധാനങ്ങൾ പറയുന്നുണ്ട്. ഒരിടത്തൊരിടത്ത് ഒരു യോഗി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭൂത ഭവിഷ്യ സർവത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇവിടെ ഭാഷ്യകാരൻ സ്വയം പറയുന്നില്ല. പറഞ്ഞ എന്താണ്, സർവജ്ഞത്വത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഭാഷ്യകാരൻ അതൊന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്വൈതിക്കും അതൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. പിന്നെ ഈശ്വരൻ സർവജ്ഞനാണ്, ആ തരത്തിൽ താനും സർവജ്ഞനാണ്. യേശ സർവേശ്വര എന്ന് പറയുന്ന ആരെ തന്നെ കുറിച്ചാണ് പറയുന്നത്? ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്ന എന്താണ്, തന്നെ നിന്ന് അന്യമായൊരു ഈശ്വരനെ കുറിച്ചല്ല. എന്തുകൊണ്ട്? താൻ തന്നെ സർവോപാധികളിലും സ്ഥിതി ചെയ്തുകൊണ്ട് സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ രീതി സർവോപാധികളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സർവസൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായിരിക്കുന്ന ഒരേ ഒരു തത്വം തന്നെ. അതൊരു ശരീരത്തിൽ ജീവഭാവത്തിലിരിക്കുന്നു, അജ്ഞനായിരിക്കുന്നു. വേറൊരു ശരീരത്തിൽ ജ്ഞാനിയായിരിക്കുന്നു. വേറൊരു ശരീരത്തിൽ ദേവതാഭാവത്തിലിരിക്കുന്നു. വേറൊരു ശരീരത്തിൽ ഇങ്ങനെയൊക്കെ ശാസ്ത്രം പറയുന്നു. നമ്മുടെ അനുഭവത്തിൽ എന്താണ് ഈ ശരീരത്തിൽ ഈ അജ്ഞഭാവത്തിട്ടിരിക്കുന്നത്? അതുകൊണ്ട് സർവ ആത്മവിജ്ഞാനേന സർവവിജ്ഞാന വചനം എന്ന് പറയുന്നത് ഒരിക്കലും ജീവന് യോജിക്കത്തില്ല. പിന്നെയോ പരമാത്മാവിനെ ഇത് യോജിക്കത്തുള്ളൂ എന്നാണ് സിദ്ധാന്തം. അതിനെ വച്ചുകൊണ്ട് ഇവിടെ പരമാത്മാവിനെയാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് സിദ്ധാന്തത്തെ വിശദീകരിക്കുന്നത്.